ഭാഷകാരൻ തന്റെ പക്ഷത്തെ സമർത്ഥിക്കുന്ന യുക്തി ഉപയോഗിച്ചിട്ടാണ് യുക്തി അനുഭവം. ആത്മാ ശരീര വ്യതിരിക്തമാണ്, അതാണ് അത് നിത്യമാണ്, അത് ഏകസ്വരൂപമാണ്, അതിന് ഒരു ഏത് പറഞ്ഞു ഒന്ന് പ്രത്യഭിജ്ഞാനം പറയുന്ന സ്മൃതി, ഇതെല്ലാം ശരീര ഭിന്നമായ ഏകമായ ആത്മാവിനെ ആണ് കാണിക്കുന്നത് എന്നാണ്. യഥോക്തം ശരീരേ ഭാവാ ശരീരധർമ്മ ഉപലബ്ധിരുതി തത് വർണ്ണിത്തേന പ്രകാരേണ പ്രത്യുക്തം. പക്ഷെ ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇത് ഈ ശരീരത്തിലാണല്ലോ അനുഭവപ്പെടുന്നത്. ചാർവാകൻ വീണ്ടും പറയുന്നു, നിങ്ങളിനി ശരീര ഭിന്നമായ ഒരു ആത്മാവുണ്ട്, അത് ചൈതന്യമാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാലും ഈ ശരീരത്തിലേ ഇത് അനുഭവപ്പെടുന്നുള്ളൂ. എവിടെയെങ്കിലും ആർക്കെങ്കിലും ശരീരത്തിൽ നിന്ന് ഭിന്നമായി ചൈതന്യം അങ്ങനെ അനുഭവപ്പെടുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും ഉണ്ട്? പിന്നെ അങ്ങനെ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആത്മാവെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു തകരാറുണ്ട്. എന്തുകൊണ്ട് പറയാൻ കഴിയില്ല? ആത്മാ എന്ന് പറയാൻ പറ്റത്തില്ല. അരങ്ങൻ പറയണതാ, ശരീരത്തിന് വ്യതിരിക്തമായത് അവിടെ ചൈതന്യം ഇരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആത്മാവെന്ന് വിളിക്കാൻ പറ്റത്തില്ല. അത് തന്നെ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഇതിനെ എനിക്ക് പറയാൻ പറ്റും എന്റെ ആത്മാവ്. അപ്പോ ആത്മാ എന്ന് പറയുന്നത് അഹംബോധത്തെ ആശ്രയിച്ചിട്ടാണ് പറയുന്നത്. ആത്മാ എന്ന് പറയുന്നത് സ്വരൂപത്തെ കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ അത് പറയാൻ കഴിയത്തില്ല, അതിന് വിഷയമൊന്നേ പറയാൻ പറ്റും. അപ്പോ ചൈതന്യം എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ ചൈതന്യം ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ആ ചൈതന്യത്തെ സംബന്ധിച്ച് ആത്മത്വേനുള്ള ഒരു ബോധവും കാണും. എവിടെ നോ, ഇനിയിപ്പോൾ ഇതിൽ ചൈതന്യം ഉണ്ടെന്നിരിക്കട്ടെ, ഞാൻ അറിയണമെന്നില്ല, പക്ഷെ എന്നിലിരിക്കുന്ന ചൈതന്യത്തെ സംബന്ധിച്ച് എനിക്ക് ആത്മത്വേന ബോധമുള്ളത്, അഹമാത്മാ എന്ന ബോധമുള്ളത് അതുപോലെ ഇവിടെയും കാണും. ചൈതന്യം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? എവിടെയെല്ലാം ചൈതന്യം പ്രകാശിക്കുന്നുണ്ടോ അവിടെയെല്ലാം ആത്മത്വേന ബോധമുണ്ട്. ഭാഷയ്ക്ക് മാറ്റം വരുന്നേ ഉള്ളൂ, ബോധത്തിന് മാറ്റം വരില്ല. സംസ്കൃതം പഠിച്ചാൽ ആത്മാവെന്ന് പറയാൻ പറ്റും, പക്ഷെ ബോധത്തെ പ്രകടിപ്പിക്കുന്നതിനാണ് ഭാഷ ആവശ്യമായത്. ബോധത്തിന് ഭാഷയുടെ ആവശ്യമില്ല, ഉണ്ടോ? ബോധം ഭാഷയെ ആശ്രയിക്കുന്നു. ബോധം പ്രകടിപ്പിക്കണമെങ്കിൽ നമുക്ക് ഭാഷ വേണം. വിചാരത്തിലൂടെ, വാക്കിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് ഭാഷയുടെ ആവശ്യം വരുന്നത്. അതിന് ഭാഷയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള ബോധം, അങ്ങനെ വ്യതിരിക്തമായി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരിടത്തും അനുഭവപ്പെടുന്നില്ലല്ലോ. അങ്ങനെ അനുഭവപ്പെടാതിരിക്കുന്നിടത്തോളം കാലം ചരവകൻ ചോദിക്കണം, നിങ്ങൾക്ക് ഇങ്ങനെ ശരീരവ്യതിരിക്തമായ ഒരു ആത്മാവുണ്ടെന്ന് പറയാൻ പറ്റും. ചോദിക്കുന്നു, ചോദ്യം യുക്തിയുക്തമാണ്. അതിന് പറയുന്നു, ഇതിന് സമാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളുടെ ഈ ചോദ്യം ഇപ്പം വേറെ രീതി ചോദിക്കുന്നു തന്നെയാണ്. അതിന്റെ സമാനം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്ന പോലെ തന്നെ ചാർവാഹനം മറന്നു പോകും. ചരവാകൻ അത്ര വലിയ ബുദ്ധിയൊന്നുമില്ല. ഭാഷ്യകാരൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കുന്നതിനുള്ള ബുദ്ധിയൊന്നും ചരവാകനില്ല. അതുകൊണ്ടല്ലേ മറന്നുപോയത്. എന്താ സമാനം പറഞ്ഞത്? ഭാഷ്യകാരൻ പറഞ്ഞ സമാനം എന്താണ്? അതല്ല അഭ്യാസം. നിങ്ങളുടെ സമാധാനമല്ല കേൾക്കേണ്ടത്, ഭാഷ്യകാരന്റെ സമാധാനം. എന്താണ് വന്നു വന്നു ഇവിടെ ഇപ്പൊ ചാർവാകന്മാരേ ഉള്ളൂ. ഭാഷ്യകാരൻ പറഞ്ഞ മറുപടി എന്തായിരുന്നു ഇതിന്? അങ്ങനെ ഭാഷ്യകാരൻ പലതും പറഞ്ഞിട്ടുണ്ട്. ഈ ചോദ്യത്തിന് എന്ത് സമാനം പറഞ്ഞു എന്നാണ്? ആത്മാവിനെ ആത്മാവിനെ അറിയാൻ പറ്റില്ല. നടനെ സ്വയം നൃത്തം ചെയ്യാൻ പറ്റില്ല എന്നോ? നടനെ സ്വന്തം തോളിൽ നൃത്തം ചെയ്യാൻ പറ്റില്ല എന്നോ? നിങ്ങൾ പറയുകയല്ല, പറഞ്ഞു നോക്കുകയാണ്. ശരിയാകും, പറഞ്ഞു നോക്കിയാൽ പോലെ പറയണം. രണ്ട് രണ്ടാണ്, പറഞ്ഞു നോക്കുന്നതും പറയുന്നു. പറയുന്നു എന്ന് പറഞ്ഞാൽ അറിഞ്ഞിട്ട് പറയുന്നു. പറഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരീക്ഷണമാണ്. ഒത്താലും ഇട്ട് രണ്ട് രണ്ടാണ്. അങ്ങനെ ഇതിന് സമാനമായിട്ട് പറഞ്ഞ അതല്ല. അങ്ങനെ അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ അദ്വൈതത്തിന്റെ ആശയങ്ങൾ തന്നെയാണ്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും. അദ്വൈതം തന്നെയാ പറയും. എന്നുവെച്ചാൽ അദ്വൈതത്തെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ട്. രൂപധർമ്മം, രൂപാദിധർമ്മങ്ങൾ മാത്രമേ പരന്മാർക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ചൈതന്യ സ്മൃത്യാദികൾ സാധിക്കുകയില്ല. അങ്ങനെ നോക്കി നോക്കി അടുത്ത് വരുന്നു. അത് എഴുതിയിട്ടുണ്ട്. പതിദേവി കഥാചിത് അസ്മിൻ ദേഹേ ദേഹാന്തര സഞ്ചാരേണ ആത്മധർമ്മ അനുവർത്തേരൻ. ഇവിടെ പല യുക്തികളും പറഞ്ഞു. മുഖ്യമായി വരുന്ന അതാണ്. ഇപ്പൊ ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായി ഒരു ചൈതന്യം കാണുന്നില്ലല്ലോ. എവിടെ ചൈതന്യം കാണുന്നുണ്ടോ അത് ശരീരമായിട്ട്, മനുഷ്യ ശരീരമായാലും മൃഗശരീരമായാലും എവിടെ വ്യതിരിക്തമായി കാണുന്നില്ല. എന്നൊരു ഉദാഹരണം പറഞ്ഞു, ഇപ്പം മൃതശരീരം. അപ്പോൾ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൈതന്യം കാണുന്നില്ല, ശരീരമായിട്ട് ബന്ധപ്പെട്ടേ കാണുന്നുള്ളൂ. മൃതശരീരത്തിൽ എന്ന് പറഞ്ഞാൽ ചൈതന്യം ശരീരത്തിൽ നിന്നും വ്യതിരിക്തമായിരുന്നെങ്കിൽ മനുഷ്യൻ മരിച്ചതിന് ശേഷവും ചൈതന്യത്തെ അവിടെ കാണുമായിരുന്നു. അതിന് ഭാഷകാരൻ പറഞ്ഞു സമാധാനം. ശരിയാണ്, മൃതശരീരത്തിൽ ചൈതന്യമില്ല, അതുകൊണ്ട് ചൈതന്യമില്ല എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയത്തില്ല, അതാണ് പറഞ്ഞത്. ആണ് പറഞ്ഞ ഞാൻ നേരത്തെ സമാനം പറഞ്ഞു, മൃതശരീരത്തിൽ ചൈതന്യമില്ല എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷേ ചൈതന്യം ഇല്ല എന്നിങ്ങനെ തീരുമാനിക്കാൻ പറ്റും? എന്നാണ് അപ്പൊ അവിടെ ഒരു ചരവാകന്റെ റീസണിങ്ങിനൊരു കുഴപ്പമുണ്ട്. ഈ തകരാറെന്ന് പറയുന്നത് ഭൗതികവാദത്തിലെല്ലാം ഉണ്ട്, നമ്മൾ പറയുന്ന സയൻസ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കി വെക്കണം, ഇവിടെ തത്വചിന്തയുടെ വഴി വേറെയാണ്, ആധുനിക ശാസ്ത്രത്തിൻ്റെ വഴി വേറെയാണ്. ഇത് രണ്ടും കൂടെ എവിടെയെങ്കിലും ഒന്നിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല. ചിലപ്പോൾ കഴിയുമായിരിക്കാം, എൻ്റെ അറിവിലില്ല. രണ്ടു വഴിക്കാണ് സഞ്ചരിക്കുന്നു. രണ്ടു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ദോഷങ്ങൾ പറയാം എന്നുള്ളതല്ലാതെ വാദപ്രതിവാദം നടത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് വേറെ പ്രയോജനമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്രയും അവരവരവരുടേതായ സിദ്ധാന്തങ്ങളിൽ പോവുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു കൺക്ലൂഷനായി മനസ്സിലാക്കുന്നത്. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വാദ വഴക്ക് കൂടുക എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരടുത്തിരുന്നവർ വഴക്ക് കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും പല രഹസ്യങ്ങളും വിളിച്ചു പറയും. ചുരുക്കത്തിൽ രണ്ടുപേരും നാറും. രണ്ടുപേർക്കും അതുകൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകത്തില്ല. അത് നീ കൊണ്ട് അങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞു, അത് തിരിച്ചും പറയാൻ കാണും. അവസാനം ജയവും പരാജയവും നോക്കുമ്പോൾ രണ്ടും നാറ്റം കേസാകും. അതുപോലെയാണ് ഈ വാദപ്രതിവാദം എന്ന് പറയുന്നത്. ദോഷങ്ങൾ പറയുകയാണെങ്കിൽ രണ്ടു കൂട്ടരിലും ദോഷമുണ്ട്. ഇപ്പോൾ ഒരു തിരിച്ച് അദ്വൈതിയിൽ അവരുടെ എന്താണ് റീസണിങ്ങും എവിഡൻസും എല്ലാം വെച്ചുകൊണ്ട് അവർ പറയും, നിങ്ങളുടെ സിദ്ധാന്തം ഒന്നും ശരിയല്ല എന്ന്. തിരിച്ച് അദ്വൈതിക്കും പറയാം, ഒരുപാട് കാണും, നിങ്ങൾ പറയുന്നതിൽ ദോഷങ്ങളുണ്ട് ഇത്. അപ്പോൾ പിന്നെ പിൻവാങ്ങുക എന്നുള്ളതേ ഉള്ളൂ. അവരവർ അവരവരുടേതായ വഴിക്ക് പോകുക. അത് ഭാഷകാരന് നല്ലവണ്ണം അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ പറഞ്ഞ് തർക്കത്തിലൂടെ ഒരിടത്ത് എത്താൻ പോകുന്നില്ല. ശ്രുതിയും യുക്തിയും അനുസരിച്ച് പോവുക, അനുഭവ യുക്തി അനുസരിച്ച് പോവുക. ഇത് ഭാഷകാരൻ പറയുന്നത് തന്നെ നമുക്ക് സ്വീകരിക്കേണ്ടി വരും. പിന്നെ ഞാനിത് പറഞ്ഞത് രണ്ടു മൂന്ന് ദിവസം പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് എൻ്റെ അറിവിനെ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. മറ്റുള്ളവരിങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്, നമ്മളിങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്, ഇതിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അദ്വൈതിയുടെ നിലപാട് എന്താണ്? അപ്പോൾ അദ്വൈതിയുടെ വഴിക്ക് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ഒന്ന്, അദ്വൈതം എന്ത് പറയുന്നു എന്നുള്ള കാര്യം സ്വയം ബോധ്യപ്പെടുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പറയുന്നവർക്ക് സ്വയം ബോധ്യപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യം. ഞാൻ പറയുന്ന കാര്യം എനിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. രണ്ടാമത് എന്താണ്? രണ്ടാമത് എന്താണ്? മറ്റൊരാളെ ബോധ്യപ്പെടുത്തുക, അത് രണ്ടാമത് വരുന്ന കാര്യമാണ്. അവിടെ അദ്വൈതത്തിന്റെ നിലപാടെന്താണ്? ശ്രുതിയെ അംഗീകരിക്കാത്തവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ താല്പര്യം അത് ബോധ്യപ്പെടാൻ തയ്യാറുള്ളവനെ ബോധ്യപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ബോധ്യപ്പെടേണ്ടവന് യോഗ്യതകളൊക്കെ പറയുന്നത്, ഇന്ന ഇന്ന യോഗ്യതകളൊക്കെ വേണം. അങ്ങനെയുള്ളവനെ ബോധ്യപ്പെടുത്താൻ പറ്റും, അങ്ങനെയുള്ളവനെ ബോധ്യപ്പെടുത്ത കഴിയത്തുള്ളൂ, ബോധ്യപ്പെടാനും പറ്റും. അപ്പോൾ അദ്വൈത വിചാരം എന്ന് പറയുന്നതിന് പ്രധാനമായിട്ട് രണ്ട് ഭാഗമാണ്. ഒന്ന് സ്വയം ബോധ്യപ്പെടുക, അത് ബോധ്യപ്പെടാൻ തയ്യാറുള്ളവനെ എന്ന് പ്രത്യേകം അണ്ടർലൈൻ ചെയ്യണം, അവനെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ പോവുകയാണെങ്കിൽ അദ്വൈതം വളരെ സേഫാണ്, പിന്നെ ആശങ്കകളൊന്നും വേണ്ട. പിന്നെ പ്രശ്നം വരുന്ന ഇവിടെ ഇത് ബോധ്യപ്പെടാൻ തയ്യാറില്ലാത്തവനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും, അവിടെ കുഴപ്പമുണ്ടാവും. അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ സിദ്ധാന്തങ്ങളും കാഴ്ചപ്പാടുകളും അതുമായിട്ട് വരും. ഇപ്പം ഭാഷകാരൻ്റെ പൊതുവായ രീതി നോക്കിയാൽ നമ്മൾ മനസ്സിലാക്കുന്നു, ഭാഷകാരന് വാദപ്രതിവാദം നടത്തുന്നില്ലേ, ഉണ്ട്. അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഇതാണ്, അവരിലുള്ള പോരായ്മകളെ കാണിച്ചു കൊടുക്കുക. നിങ്ങളീ പറയുന്ന ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട്, എനിക്ക് പറയാനുള്ള ഇതാണ്. ഇതാണ് അദ്വൈതത്തിൻ്റെ രീതി. നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നു. ആ രീതിയിൽ അങ്ങ് പോയാൽ ഇവിടെ പ്രശ്നമൊന്നും, ആരെങ്കിലും വാദപ്രതിവാദത്തിന് വന്നാൽ അതിലുള്ള പോരായ്മകളെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഒരാൾ പറയുന്ന എന്താണ്, നിങ്ങളുടെ സിദ്ധാന്തത്തിൽ ഇന്ന ഇന്ന ദോഷങ്ങളുണ്ട് എന്ന് പറയും. ഇത് പൊതുവായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആ ദോഷങ്ങൾ എല്ലായിടത്തും ഉള്ളതാണ്, അതെവിടെയും പറയാം. നമ്മൾ ബൗദ്ധികമായ വിചാരത്തിൽ ദോഷങ്ങൾ വരാം, മാർഗം വരാം, എവിടെയും വരാം. അപ്പോൾ അത് തന്നെയാണ് നമ്മളിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ എഴുതിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത്, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അദ്വൈതവും ഭൗതികവാദവും തമ്മിലുള്ള ഒരു ഡിബേറ്റാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളെ കുറച്ചുകൂടി പറയുന്നത്, അറിഞ്ഞിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നേക്കുമ്പോൾ അത് വലിയ, അവർ പറയുന്ന എന്തോ മഹാസംഭവമാണെന്ന് നമ്മൾ വിചാരിച്ചു, അതിനകത്തൊന്നുമില്ല. ഭൗതിക ശാസ്ത്രങ്ങളിലും ഉണ്ട് സ്പെഷ്യൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്ന ഒരു ഭൗതിക ശാസ്ത്രം ആണ് വൈദ്യശാസ്ത്രം. ആശ്വാസം തരുന്നില്ല എന്നല്ല, ആശ്വാസമുണ്ട്. നമ്മളൊരു അസുഖമായിട്ടൊരു ഡോക്ടറെ അടുത്ത് ചെന്നെന്നിരിക്കട്ടെ, ആ ഡോക്ടർ, ഞാൻ ഡോക്ടർ എന്ന് ഉദ്ദേശിക്കുന്ന ആയുർവേദവും ഹോമിയോപ്പതിയും അല്ല, ഇംഗ്ലീഷ് ഡോക്ടർ. അയാളൊരു ശാസ്ത്രം പഠിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുന്നത്. കുറേ ടെസ്റ്റൊക്കെ നമ്മൾ കൊണ്ട് നടത്തിക്കും. അവസാനം അയാളൊരു ചികിത്സ നിശ്ചയിക്കും. ഈ അന്തിമമായ ഘട്ടം എന്ന് പറയുന്നത് എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഡോക്ടർമാരും മനസ്സിലാക്കേണ്ടത്, അയാൾ പഠിച്ച ശാസ്ത്രം. മാത്രമല്ല, ലാസ്റ്റിൽ അയാൾ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോലെ ഒരു എരയെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഡോക്ടർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റീസണിങ് ആണ് ഉപയോഗിക്കുന്നത്. അതിന് പൊതുവെ പറയുന്ന ഒരു പേരാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഫിലോസഫിയൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരുന്നു രണ്ട് തരത്തിലുള്ള റീസണിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, ഡിഡക്റ്റീവ് റീസണിങ്. ആ എല്ലാത്തിനും കമ്പ്യൂട്ടർ സയൻസിൽ വരെ ഉപയോഗിക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ മുമ്പ് ഇങ്ങനെയുള്ള ഒരു കേസിൽ ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്, അതുകൊണ്ട് ഇതും അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അത് ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ ഡേറ്റാസ് കളക്ട് ചെയ്തിട്ട് ഇലക്ഷൻ്റെ റിസൾട്ട് പ്രവചിക്കും പോലെയാണ്. ഇത് രണ്ട് സമാനമായ റീസണിങ് ആണ് രണ്ടിടത്തും സംഭവിക്കുന്നത്. ഒരു ഡോക്ടറെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ പക്ഷെ അങ്ങോട്ട് നോക്കുന്നില്ല. വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ എന്താണ്, അവർ കുറേ ഡേറ്റാസ് കളക്ട് ചെയ്യും, എന്നിട്ട് പ്രെഡിക്റ്റ് ചെയ്യും. പക്ഷേ ചിലപ്പോൾ ശരിയായി വരും. ഇനി 100 പേര് പ്രെഡിക്റ്റ് ചെയ്താൽ 100 തരത്തിലാവും. ചിലപ്പോൾ ഏകദേശം ഒത്തുവരും. നമ്മൾ പഴയ പല പ്രഡിക്ഷൻസ് കൊടുത്തു നോക്കുക, എന്താണോ പ്രൊഡക്റ്റ് ചെയ്താലും നേരെ വിപരീതമായി സംഭവിച്ചിട്ടുണ്ട്. അപ്പം മുമ്പ് ഇങ്ങനെയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ആ അത് സത്യമായിരിക്കില്ല. ചിലപ്പോൾ സത്യമാകാം. അതുകൊണ്ടാണ് അത് ഒരു ആ ഒരു ശാസ്ത്രത്തിൻ്റെ തകരാറില്ല. ഏത് ശാസ്ത്രത്തിൽ ഇത് അപ്ലൈ ചെയ്താലും അവിടെയൊക്കെ വരും. ഇത് റീസണിങ്ങിൻ്റെ ഒരു തകരാറാണ്. അത് ഉപയോഗിക്കുന്നിടത്തെല്ലാം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. മറിച്ച് ഡിഡക്റ്റീവ് റീസണിങ് എൻ്റെ അറിവനുസരിച്ച് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്ന മാത്തമെറ്റിക്സിൽ നിന്നാണ്. അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ആളിവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അവിടെയാണെന്നാണ് പറയുന്നത്. മറിച്ചുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. അതിലൊരുപാട് പോരായ്മകളും വരും. അതുകൊണ്ടാണ് നമ്മൾ ഡോക്ടറെ അടുത്ത് ചെന്ന് മരുന്ന് കഴിക്കുമ്പോൾ ചിലപ്പോൾ ശരിയാവും, പക്ഷേ ചിലപ്പോൾ സംഗതി വഷളാവും. എത്രയോ അനുഭവങ്ങളുണ്ട്. മരുന്ന് കൊടുത്ത് രോഗി വഷളായി, ഓപ്പറേഷൻ നടത്തി രോഗി വഷളായി, പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അവിടെ തന്നെ പോകും. കാരണം നമ്മൾ വേറെ ഒരു വഴിയില്ല. വീണ്ടും ഇരയാകുക എന്ന് പറയുന്നതാണ്. പിന്നെ ഇതിനിടയ്ക്ക് ചിലക്ക് നല്ല വേനൽക്കാലത്ത് ചെറിയ മഴ കിട്ടുന്നത് പോലെ ചിലപ്പോൾ ഒരു ആശ്വാസവും വരും. അപ്പോൾ അവർ പറയും ഞങ്ങൾ കൊടുക്കുന്ന മരുന്നുകളിൽ ഒരുപാട് ക്ലിനിക്കൽ ടെസ്റ്റൊക്കെ നടത്തിയാണ്. ശരിയാണ്. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ പറയും ശരിയല്ല, ഇത് ബാൻ ചെയ്തിരിക്കുന്നു, ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല. എത്ര ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഇതിൽ വരുന്ന ഒരു വിശേഷത, ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഇംഗ്ലീഷ് ഡോക്ടറാണെങ്കിൽ നമ്മൾ പറയും അത് വളരെ സയന്റിഫിക്കാണ്. ഒരു ആയുർവേദക്കാരനോ ഹോമിയോപ്പതിക്കാരനാണെങ്കിൽ പറയും അൺസയന്റിഫിക്. ഇതാ വ്യത്യാസം. സയന്റിഫിക് അല്ല. അപ്പം ഈ സയന്റിഫിക് എന്ന് പറയുന്നത് എന്താ? ഇത് തന്നെയാണ് ആയുർവേദക്കാരനും ചെയ്യുന്നത്, ഹോമിയോപ്പതിക്കാരനും ചെയ്യുന്നത്. ഇവരുടെ എല്ലാം മുമ്പ് ചെല്ലുന്ന രോഗികൾക്ക് ആശ്വാസം കിട്ടാറുണ്ട്, ആശ്വാസം കിട്ടാറില്ല. അപ്പോൾ ആയുർവേദത്തിനും ഹോമിയോപ്പതിയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവർ പറയും അത് അസുഖം മാറിയത് ചികിത്സ കൊണ്ടല്ല, തനിയെ മാറിയതാണ്. അങ്ങനെ പറയുന്നു. പക്ഷെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് അസുഖം മാറിയത് ഞങ്ങളുടെ ചികിത്സ കൊണ്ടാണ്. അത് വേറൊന്നുകൂടെ പറയും. ഞങ്ങളുടെ അടുത്ത് വന്നു ചികിത്സിച്ചു, അസുഖം മാറിയില്ല. മാറാത്തതുകൊണ്ടാണ് അവസാനം എവിടെ പോകുന്നു? ആയുർവേദക്കാരൻ്റെ അടുത്ത് പോകുന്നു. അപ്പോൾ അത് ആയുർവേദക്കാരൻ്റെ മരുന്നുകൊണ്ടല്ല മാറിയത്, പണ്ട് ഞങ്ങളുടെ മരുന്ന് കഴിച്ചതിൻ്റെ ഇതുകൊണ്ടാണ് മാറിയത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഈ പൂച്ചയെടുത്ത് പൊക്കിയിട്ട് കഴിഞ്ഞാൽ അത് നാലുകാലിന് വീഴുമെന്ന് പറയും പോലെ, ഞങ്ങളുടേതെല്ലാം സയന്റിഫിക് ഇതാണ്. സയന്റിഫിക് ആണെങ്കിൽ അതിലീ പറയുന്ന ദോഷമുണ്ട്. എന്നുവെച്ചാൽ റീസണിങ്ങിൽ വരുന്ന ദോഷമുണ്ട്. ആ ദോഷമുള്ളത് കൊണ്ടാണ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും ഒരു മരണവഴിയുണ്ട്. അറിയാമോ? പബ്ലിക്കിന് അതറിയത്തില്ല. മരണവഴി, മരണത്തിൻ്റെ പാത. അതിലൂടെ എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് അൺലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാൻ തുറന്നു പറയുന്നില്ല, പറഞ്ഞാൽ നമ്മളെയും ബാധിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതലങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഒരുപാട് പരാജയങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്, വിജയമുണ്ട്. വിജയമില്ലെന്ന് ഞാൻ പറയുന്നില്ല, അത് കോമൺ ആണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് പാവം ഇരകൾ ആയുർവേദക്കാരൻ്റെ അടുത്ത് പോവും, പിന്നെ ഓടി ഹോമിയോപ്പതി പോവും, അവിടെ നേരെ അലോപ്പതി പോവും, തിരിച്ച് വീണ്ടും റിവേഴ്സ്. ഇതിനുള്ള ഏതെങ്കിലും ഒരു സമയം ഈ മരണ വഴിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇത് ഒരു ഉദാഹരണം പറഞ്ഞാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഈ ദോഷം ഇവർ പറയുന്ന ഈ സയന്റിഫിക് എന്ന് പറയുന്ന എല്ലാ സ്ഥലത്തുമുണ്ട്. ആ ഒരു ദോഷത്തെ അംഗീകരിച്ചേ മതിയാവും, അല്ലെങ്കിൽ പറയട്ടെ ഇല്ലാന്ന്. അങ്ങനെ ഒരു റീസണിങ് ഉപയോഗിക്കുന്നില്ല എന്ന് പറയട്ടെ, ഭൗതിക ശാസ്ത്രം പഠിച്ച ആരെങ്കിലും അത് പറയാൻ കഴിയത്തില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ്, ബാക്കി ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക, വായിക്കുക, പഠിക്കുക, ചിന്തിക്കുക. അതുപോലെ ഒരുപാട് ഉദാഹരണം കിട്ടും. അപ്പോൾ ഇത് ഈ ദോഷങ്ങൾ എല്ലായിടത്തും ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ പോരായ്മയാണ്. അതുകൊണ്ട് ഇവിടെ ചാരവാകൻ പറയുന്നതിന്, ഭാഷ്യകാരൻ പറയുന്നതിന് സമാധാനം പറഞ്ഞു കഴിഞ്ഞു. ഈ ശരീരത്തിൽ ചൈതന്യം കാണുന്നില്ല എന്നുള്ളത് കൊണ്ട് ചൈതന്യം അവസാനിച്ചു എന്ന് പറയാൻ തെളിവൊന്നുമില്ല. അതെവിടെയെങ്കിലും ഉണ്ടായിരിക്കാം, അതെങ്ങനെ കണ്ടുപിടിക്കും? അതിന് അത് ഭൗതികശാസ്ത്രത്തിൻ്റെ ഒരു വലിയൊരു പോരായ്മയാണത്. അവരംഗീകരിക്കില്ല, മാറി നോക്കും, നമുക്ക് മനസ്സിലാക്കും. അവർ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ വേറെ ചോദ്യം ഉത്തരം കിട്ടാതെ അവശേഷിക്കും സർവത്ര. അതിന് ഉത്തരം കണ്ടെത്തുമ്പോൾ വേറെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവശേഷിക്കും, അറിയില്ല എന്ന് പറയേണ്ടി വരും. അതൊരു പോരായ്മ അല്ല എന്ന് പറയണമെങ്കിൽ അതിന് പറയുന്ന ഇതാണ്, ഒന്നും പോരായ്മയല്ല, അതൊക്കെ ഞങ്ങളുടെ ശാസ്ത്രത്തിൻ്റെ ഗരിമയാണെന്നൊക്കെ പറയും. പക്ഷെ അത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല, അതൊരു പോരായ്മ തന്നെയാണ്. അതിനൊരു ഉദാഹരണം പറയാം, സയൻസ് പഠിച്ചവർ മനസ്സിലാക്കാൻ വേണ്ടി. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അംഗീകരിക്കുന്നു, ഇതെല്ലാം ഇങ്ങനെ പരസ്പരം ആകർഷിക്കുന്നു. അത് ശരി, പ്രൂവ് ചെയ്തു എന്ന് പറയുന്നു. ശരിക്കും പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ആണെന്നും അല്ലെന്നും ഒക്കെ, അത് ഞാൻ പറയാൻ കാരണം അങ്ങനെ ആണെന്നും അല്ലെന്നും ഒക്കെ ഉള്ള അഭിപ്രായങ്ങളുള്ളത് കൊണ്ടാണ്. ശരി, എന്തോ ആയിക്കൊള്ളട്ടെ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ഫോഴ്സ് ഓരോ പദാർത്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നു? എൻ്റെ അറിവിൽ അതിന് ശരിയായ ഒരു ഉത്തരം ഇന്നുവരെ കണ്ടെത്തിയിട്ടില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടാൽ കൊള്ളാം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം. ഇങ്ങനെയുള്ള പല അറിവും അറിവില്ലായ്മയും ഒരുമിച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അദ്വൈതത്തിന്റെ മുഖ്യമായ ആശയം ഇത് തന്നെ, അറിവില് അറിവില്ലായ്മയുണ്ട്. അജ്ഞാനം ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കുന്നു. അദ്വൈതത്തിന്റെ കാതലായ തത്വം അതാണ്. അതുകൊണ്ട് അദ്വൈതത്തിന് ഒരിക്കലും ഒരു ശാസ്ത്രത്തിന്റെ മുമ്പിലും മുട്ടുമുടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ നേരത്തെ പറയുന്നതാണ്, നമ്മൾ ബോധിക്കുന്നതിനുള്ള തകരാറ് കൊണ്ടും നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള പോരായ്മ കൊണ്ടുമാണ് ഇതിൽ തകരാറ് തോന്നുന്നത്. അല്ലെങ്കിൽ ഇതിന് തകരാറൊന്നുമില്ല, അത് മനസ്സിലാക്കണം. ശരീരഭാവാത് ശരീരധർമ്മ ഉപലബ്ധി തത് വർണ്ണിതേന പ്രകാരം പ്രത്യക്ഷം. അതിന് സമാനം ഞാൻ പറഞ്ഞു വേണം. യുക്തി അംഗീകരിക്കുമെങ്കിൽ അത് സ്വീകരിക്കും എന്നുള്ളതാണ്. അപ്പിച്ച സ്വസ്സു പ്രതിപാദിഷു ഉപകരണേഷു ഉപലബ്ധിർ ഭവതി അസസ്സു ന ഭവതി എന്നുവെച്ച ഏതാവതാ പ്രതിപാദി ധർമ്മയോ ഉപലബ്ധി ധർമ്മ ഉപലബ്ധിർ ഭവതി ഏവം സതി ദേഹേ ഉപലബ്ധിർഭവതി അസതി ചെന്ന ഭവതീതി ദേഹധർമ്മോ ഭവതി. പുതിയ വീണ്ടും പറയുന്നു, എത്ര യുക്തി വേണമെങ്കിലും പറയാം. കാരണം ഇത് ആത്മാവ രേതിഷ്ട വ്യശ്രുതവ്യോ മന്ദവ്യോ നിധിധ്യാസിതവ്യ എന്ന് പറയുന്ന ശ്രുതിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ പറയുന്നത്. അതുകൂടെ പറയുന്നില്ല. വെട്ടുന്ന ബോധത്തിന് ഇവിടെ വേദം ഓതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നു. എന്തെങ്കിലും പ്രയോജനമുണ്ടോ? കുത്താൻ വരുന്ന ബോധത്തിൻ്റെ മുമ്പ് ചെന്നിന്ന് വേദം പറഞ്ഞിട്ട് ഒരു പ്രയോജനം? ചരവാകൻ്റെ മുമ്പ് പോയിട്ട് ശ്രുതി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചരവാകൻ ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല. ചരവകനോട് ശ്രുതി പറഞ്ഞ ചരവൻ പറയും അൺസയന്റിഫിക്, എനിക്ക് കേൾക്കണ്ട എന്ന് പറയും. പക്ഷേ അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ ഈ പറയുന്നത്. ഇത് വിചാരത്തിലൂടെ ബോധ്യപ്പെടണം. ഇതിനെക്കുറിച്ച് ബോധ്യപ്പെട്ടവരിൽ നിന്ന് തന്നെ ഇത് മനസ്സിലാക്കണം. സ്വയം വിചാരം ചെയ്ത് ബോധ്യപ്പെടുകയും വേണം. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഭാഷകാരൻ അടുത്തൊരു വ്യക്തി പറയുന്നു. വേറെ ഉദാഹരണം വെച്ചുകൊണ്ട് കാണിക്കുകയാണ്. ഇതിപ്പോ ഒരറിവ് ഉണ്ടാകണമെങ്കിൽ, ഇപ്പൊ ചരവകൻ എന്താ പറയുന്നത്, ചൈതന്യം ഈ ശരീരത്തിലാണ് അനുഭവപ്പെടുന്നത്, അതുകൊണ്ട് ശരീരധർമ്മമെന്നാണ് പറയുന്നത്. ഈ ബോധം, ചൈതന്യം എന്ന് വെച്ചാൽ ബോധമാണ്. ഈ ബോധം ഉണ്ടാകുന്നതിന് ശരീരം മാത്രം പോരാ, നമുക്ക് നാനാതരത്തിലുള്ള ബോധം ഉണ്ടാകുന്നു. അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങളെ ആശ്രയിച്ചും ബോധം ഉണ്ടാകുന്നു. ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രം പോരാ, അതിനെ സഹായിക്കുന്ന നിരവധി ഉപാധികളുണ്ട്. അല്ല, കേവല ശരീരത്തെ ആശ്രയിച്ചൊന്നുമല്ല ബോധം ഉണ്ടാകുന്നു. അങ്ങനെ കേവല ശരീരത്തെ ആശ്രയിച്ച് ബോധമുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിനും ബോധമുണ്ടായി. കേവലം ബ്രെയിനിനെ ആശ്രയിച്ചല്ല നമുക്ക് ബോധമുണ്ടാകും. അങ്ങനെ ഉണ്ടാകുമായിരുന്നെങ്കിൽ മരിച്ച ശരീരത്തിലും അതവിടെ ഇരിപ്പുണ്ടല്ലോ, എന്താ ബോധമുണ്ടാകാത്ത? ചർവകൻ പറയും പഞ്ചഭൂതങ്ങളെന്ന്, ആധുനിക ശാസ്ത്രജ്ഞൻ പറയും അത് ബ്രെയിനാണ്, എന്താ ബോധം ഉണ്ടാവുക? അപ്പൊ കേവലം അതിനെ ആശ്രയിച്ചല്ല ബോധം ഉണ്ടാവും, ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിട്ടാണ് ചക്ഷുരേന്ദ്രിയം കൊണ്ട് വിഷയജ്ഞാനം ഉണ്ടാകുന്നതിന്. അതിനു മുമ്പ് ഇരിക്കുന്ന ഇതാണെന്ന് അറിയുന്നതിന് പ്രകാശം ആവശ്യമാണ്. പ്രകാശത്തിന്റെ സഹായം കൂടാതെ ചക്ഷുരേന്ദ്രിയം കൊണ്ട് രൂപജ്ഞാനം ഒരാൾക്ക് സംഭവിക്കത്തില്ല, ഒരു സിദ്ധനും സംഭവിക്കത്തില്ല. ചോദ്യ സിദ്ധന്മാർക്ക് സംഭവിക്കില്ലേ? അങ്ങനെ അതിനെ അംഗീകരിച്ചാൽ, അത് അംഗീകരിച്ചാലും ഞാൻ പറയാം, കാരണം വൈദികന്മാരിലെ പഠനമുള്ളവരൊന്നും ഈ സിദ്ധികളെ അംഗീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ജ്ഞാനമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വേദത്തെ ആശ്രയിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അതും പരിഗണിക്കണം. അങ്ങനെ സിദ്ധന്മാരുടെ ജ്ഞാനം, അങ്ങനെ ഒരു ജ്ഞാനമേ ഉണ്ടാകത്തില്ലെന്ന് അവർ പറയുന്നു. ആശ്രമ യോഗികൾ ആണ് പ്രധാനമായും പറയുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ജ്ഞാനം സിദ്ധന്മാർക്കും ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ ഇത് ആസ്തികന്മാരുടെ തന്നെ ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഉണ്ടാകട്ടെ, ഉണ്ടാകാതിരിക്കട്ടെ, ചക്ഷുരേന്ദ്രിയത്തിലൂടെ നമുക്കൊരു അറിവുണ്ടാകണമെങ്കിൽ പ്രകാശം എന്ന് പറയുന്ന ഒരുപാട് ആശ്രയിക്കാതെ ഉണ്ടാകത്തില്ല. സർവാദിന്റെ യുക്തി എന്താണ്? ബ്രെയിൻ എന്ന് പറയുന്ന ഒന്നും ഇല്ലാതെ ബോധം ഉണ്ടാകത്തില്ല എന്നാണ്. പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നതിന് ഇന്നത്തെ ഭാഷയിൽ പഞ്ചഭൂതങ്ങൾ നാല് ഭൂതം, ബ്രെയിൻ എന്നോ എടുക്കാം, ഉണ്ടാകത്തില്ലെന്നാണ്. ഇവിടെ ഭാഷകാരം ചോദിക്കുന്നത് ശരി, അവിടെ ബോധം ഉണ്ടാകുന്നുള്ളൂ, അംഗീകരിക്കാം. വേറൊരിടത്തും ബോധം കാണുന്നില്ല, കാണാത്തില്ലെന്ന് പറയുന്നത് അവകാശമില്ലെങ്കിലും കാണുന്നില്ല, അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പ്രകാശത്തിന്റെ സഹായമില്ലാതെ എവിടെയെങ്കിലും ആർക്കെങ്കിലും രൂപജ്ഞാനം ഉണ്ടാകുന്നുണ്ട്? ഒരു ഉദാഹരണം എടുത്ത് കാണിക്കാൻ പറ്റും. പ്രകാശം മാത്രമല്ല, കണ്ണും വേണം, പ്രകാശത്തെ മാത്രം കൊടുക്കുന്നു. ഇപ്പൊ പ്രകാശ സാന്നിധ്യത്തിൽ മാത്രമേ രൂപജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ, അതുകൊണ്ട് ജ്ഞാനം പ്രകാശധർമ്മം എന്ന് നമുക്ക് പറയാൻ പറ്റും. അവിടെയാണ് യുക്തി ഉപയോഗിക്കുന്നത്. ജ്ഞാനം പ്രകാശധർമ്മമാണ്, പ്രകാശ സാന്നിധ്യത്തിലെ രൂപജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ. അതുപോലെ ഓരോ ഇന്ദ്രിയങ്ങളുടെ വിഷയത്തെയും എടുത്തു പറയാം. അപ്പോൾ ഈ ശരീരം നശിച്ചു പോയി കഴിഞ്ഞാൽ ഞാനൊക്കെ കാണുന്നില്ല, ശരിയാണ്. പിന്നെ എനിക്ക് ഇതാ ഞാൻ പറയാൻ പറ്റുന്നില്ല, ഈ ഞാനെന്നുള്ള ബോധം എന്നും അവസാനിച്ചു പോകുന്നുണ്ട്. അത് മരണത്തിൽ അവസാനിക്കുന്നു, അതിനു മുമ്പേയും അവസാനിക്കുന്നു, സുഷുപ്തിയിൽ അവസാനിക്കുന്നു, മൂർച്ഛയിൽ അവസാനിക്കുന്നു. അവിടെയൊക്കെ പറയുന്നു ഞാൻ ബോധശൂന്യനാണ്. ആ ഒരു യുക്തി അനുസരിച്ചാണ് പറയുന്നത്. അത് യാവത് ശരീരഭാവിയാണ്, ശരീരമുള്ളപ്പോഴേ അത് ഉള്ളൂ, ശരീരധർമ്മമാണ്. അതേ യുക്തി ചോദിക്കുന്നു, പ്രകാശമുള്ളപ്പോഴേ രൂപജ്ഞാനമാണ്. എന്താ ബാഹ്യമായിരിക്കുന്ന ഈ പ്രകാശധർമ്മമാണോ ജ്ഞാനം? പറയാൻ പറ്റൂ ചെറുവനാണെന്ന്? ആണെന്ന് പറഞ്ഞാൽ അവിടെ യുക്തി നഷ്ടപ്പെട്ടു. അവിടെ യുക്തി ഇല്ലാന്ന് പറയുന്നു. അപ്പൊ അവിടെ അംഗീകരിക്കേണ്ടി വരും. അങ്ങനെ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ ജ്ഞാനം ഉണ്ടാകുന്നുള്ളൂ, അത് ശരിയാണ്. പക്ഷേ എങ്കിലും പ്രകാശധർമ്മമല്ല, അല്ലെങ്കിൽ ഇത് തന്നെയാണ്, ശരീരം ഇരിക്കുമ്പോഴേ ജ്ഞാനമുള്ളൂ, അതുകൊണ്ട് ഞാനും ശരീരധർമ്മമെന്ന് തീരുമാനിക്കാനും പറ്റത്തില്ല. അല്ലെങ്കിൽ പറയട്ടെ, ഒരു വിപരീത യുക്തി. അപ്പിച്ച സത്സു പ്രതിപാദിഷു ഉപകരണേഷു ഉപലബ്ധിർഭവതി അസത്സു നഭവതി. പ്രതിപാദി ഉപകരണങ്ങൾ ആദി എന്ന് പറയുന്നുണ്ട്, പലതിനെ എടുക്കാം. കരണങ്ങൾ കാര്യത്തെ ഉണ്ടാക്കുന്നതിന് സഹായകമായിരിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം കരണങ്ങളെന്നുള്ളതുകൊണ്ട് എടുക്കാം. സാധാരണം കാരണം കരണം ആ യുക്തിയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഉപലബ്ധർഭവതി, ജ്ഞാനം ഉണ്ടാകുന്നു. അസ്വസ്ഥന ഭവതി, ഇല്ലെങ്കിൽ സംഭവിക്കുന്നില്ല. ചെയ്താവത്ത ഇങ്ങനെ അവര് പ്രതിഭാസം കാണുന്നതുകൊണ്ട് പ്രതിപാദി ധർമ്മയോ ഉപലബ്ധിർഭൂതി, അതുകൊണ്ട് ഉപലബ്ധി പ്രതിപാദി ധർമ്മം തന്നെ എന്നാർക്കും പറയാൻ പറ്റില്ല. ആർക്ക് പറയാൻ കഴിയും? അപ്പൊ അതുകൊണ്ട് മനസ്സിലാകാൻ എന്താണ്, ഇതിനെയൊന്നും ആശ്രയിച്ചല്ല അറിവിന്റെ സ്ഥിതി. അത് ഇതിനൊക്കെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പ്രദീപത്തെയും ചക്ഷുരേന്ദ്രിയത്തെയും ശരീരത്തിനെയും ബ്രെയിനിനെയൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അത് ആശ്രയിക്കുന്നത് അതിൻ്റെ പ്രകടീഭാവത്തിന് വേണ്ടിയിട്ടാണ്. ഇതിലൂടെയൊക്കെ അത് പ്രകാശിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. അത് ഒരു തത്വമായി സ്വീകരിക്കുന്നതിന് യാതൊരു വൈഷമ്യമില്ല. ഊർജം ബൾബിനെ ആശ്രയിച്ച് പ്രകാശമായി അനുഭവപ്പെടുന്നു. ഇത് അംഗീകരിക്കുന്നതിന് എന്താ പ്രയാസം? അതിനെന്താ? അത് പ്രകാശിക്കാതിരിക്കുമ്പോൾ ഊർജമേ ഇല്ലാതായി എന്നാർക്കെങ്കിലും പറയാൻ പറ്റും? ഇന്നത്തെ കാലത്താണെങ്കിൽ ഭാഷകാരൻ അങ്ങനെ ഒരു ഉദാഹരണം ചോദിച്ചു. അന്ന് സയൻസ് അങ്ങനെയൊന്നും വളർന്നിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഉദാഹരണം ചോദിച്ചു. വേണമെങ്കിൽ നമുക്ക് പറയാം സ്വിച്ച് ഓഫ് ചെയ്തു, അവിടെ ഫിലമെന്റിൽ ഊർജമില്ല. പക്ഷെ അതില്ലാന്ന് പറയാൻ പറ്റില്ല. എവിടെയുണ്ടത്? അങ്ങനെ തടഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ സംഗതി ഫ്യൂസ്, അതിലൂടെ തന്നെ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇതുപോലെ ഇത് ഫ്യൂസായി പോകുന്നതേ ഉള്ളൂ. നാടൻ ഭാഷ പറഞ്ഞാൽ പീസായിപ്പോയി, ബൾബ് പീസായി. അതുപോലെ ഇത് പീസായി പോകുന്നതാണ്. അത് കവിഞ്ഞ് വേറൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ചൈതന്യത്തെ സ്വതന്ത്രമായ അസ്തിത്വത്തെ നിഷേധിക്കുന്നതിന് നിങ്ങൾ പറയുന്ന യുക്തികളൊന്നും യുക്തിയാഭാസങ്ങളാണ്. ഇവിടെ യുക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നിടത്തെല്ലാം യുക്തിയാഭാസങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, ആ വഴിക്ക് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ അദ്വൈതത്തിന്റെ ഉപരി ഗ്രന്ഥങ്ങൾ പഠിക്കുക. ബ്രഹ്മസൂത്രത്തിലൊന്നും ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയൊക്കെയാണ് യുക്തിയാഭാസങ്ങൾ വരുന്നത്, അതിനെങ്ങനെയൊക്കെയാണ് പരിഹരിക്കുന്നത്, അത് നമ്മുടെ പൂർവികന്മാരായ പദ വാക്യ പ്രമാണജ്ഞന്മാരായ ആചാര്യന്മാർ അതിനുവേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. അവിടെ അതിനുവേണ്ടി സമയവും ക്ഷമയും ഉണ്ടെങ്കിൽ അവിടെ പോയി പരിശോധിക്കുക. അപ്പോൾ മനസ്സിലാവും ഇതങ്ങനെ നിസാരമായി തള്ളിക്കളയാമെന്നുള്ള ഒരു കാര്യം അല്ല എന്നുള്ള കാര്യം. അദ്വൈത വേദാന്തം കാരണം അതുപോലെ ഒരുപാട് വിചാരം അതിൽ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പലതും യുക്തി എന്ന് കരുതുന്ന യുക്തിയാഭാസങ്ങളാണ്. ആഭാസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മലയാളത്തിലെ ആഭാസം എന്താ? സ്വാമിയുടെ ആഭാസം ആഭാസം നിങ്ങളുടെ ചിന്ത ഏതൊക്കെ വഴിക്ക് പോകുന്നു എനിക്ക് പ്രവചിക്കാൻ കൂടി പറ്റത്തില്ല. നമ്മളെ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ ഈ പറയും? ആഭാസന്തേ പ്രതീയന്തേ ആഭാസം, അങ്ങനെ തോന്നുന്നു എന്നാണ് യുക്തിവത്. യുക്തി പോലെ തോന്നും, പക്ഷേ അത് യുക്തിയല്ല. അതാണ് ചാർവാകനെ ഭാഷകാരം പഠിപ്പിക്കുന്നത്. ആ പിന്നെ വേറൊന്ന്, ഇതിനെ അദ്വൈതത്തെ തന്നെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഒരു തുറന്ന വിമർശനത്തിന് വിധേയമാക്കും. ഇതിനെ അഴിച്ചിട്ട് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നി ഞാൻ അദ്വൈതത്തിൻ്റെ ഒരു ശത്രുവാണെന്ന് തോന്നിപ്പോകും. അങ്ങനെയും തോന്നിപ്പോകും. അതുകൊണ്ടല്ലേ ചിലപ്പോൾ ചോദിക്കുന്നത് അദ്വൈതം ശരിയല്ലെന്നാണോ സ്വാമി പറഞ്ഞു വരുന്നത് എന്ന് കേറുന്നു. അങ്ങനെ തോന്നിപ്പോകുന്ന അതുകൊണ്ടാണ്. കാരണം അത് അതിനെ ശരിക്ക് കുടഞ്ഞ് പരിശോധിക്കുമ്പോൾ അതിനുള്ള ഒരുപാട് പൂർവപക്ഷങ്ങളെ കൊണ്ടുവരേണ്ടി വരും, അതിന് സമാനം പറയേണ്ടി വരും. അപ്പൊ സിദ്ധാന്തം ലേശം, സിദ്ധാന്തലേശം എന്ന് തന്നെ പറയും, സിദ്ധാന്തലേശ സംഗ്രഹം. അത് നോക്കി നമുക്കറിയാം അങ്ങനെയൊരു വസ്തുണ്ട്, സിദ്ധാന്തലേശ സംഗ്രഹം. അപ്പൊ സൂത്രർ കൂടുതലും പൂർവപക്ഷമാണ്, സിദ്ധാന്ത ശകരമാണ്, കൂടുതലും പൂർവപക്ഷമാണ്. പേരും അങ്ങനെ തന്നെ, സിദ്ധാന്ത ലേശ സംഗ്രഹം. തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വായിക്കണം. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് സമയം കിട്ടുമ്പോൾ മതി. എന്താണ് സിദ്ധാന്ത ലേശം? വിവരമുള്ള ആൾ എഴുതിയാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് വിവരമുള്ള ഒരാൾ എഴുതിയാണ്. ഒരുപാട് വിവരം എന്ന് വെച്ചാൽ നമുക്കൊന്നും സങ്കല്പിക്കാൻ വയ്യാത്ത അത്ര വിവരമുള്ള ഒരാൾ എഴുതിയാളാണ്. ആരാ എഴുതിയത്? അപ്പയ്യാദീക്ഷിതർ. ആ പേര് കാണുമ്പം തന്നെ പ്രണമിക്കണം, അത്രയും വലിയ ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ അങ്ങനെ പരിശോധിക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ഇതിലെന്തോ, ഇതിന്റെ പോരായ്മകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശരിയാണ്, പോരായ്മകളെ കുറിച്ച് പറയുന്നത് അതിന്റെ തത്വം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പോരായ്മകളെ പർവതീകരിക്കുന്നതല്ല. അത് അദ്വൈതത്തിന്റെ ഒരു ശരീരമാണ്, ശൈലിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു പശ്ചാത്തലം കൂടെ വേണം. എന്ന് വെച്ചാൽ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ്ലെസ് ആവാൻ പാടില്ല, അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ പാടില്ല. വളരെ ക്ഷമയെന്ന് പറഞ്ഞാൽ അതാണ്, വളരെ ക്ഷമയോടുകൂടി ഇതെവിടെയാണ് കൊണ്ട് എത്തിക്കുന്നത് എന്നറിയാനുള്ള ക്ഷമയോടുകൂടി, വ്യഗ്രതയോടുകൂടി, അറിയാനുള്ള വ്യഗ്രതയോടുകൂടി ശുഭ പര്യവസായിയാകും. എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇരുന്നാൽ അവസാനം വരെ എത്താൻ പറ്റും. എന്താണ് അതിൻ്റെ സിദ്ധാന്ത ലേശം എന്ന് മനസ്സിലാക്കാനും പറ്റും. അല്ലെങ്കിൽ ഞാൻ പറയുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്നെ തന്നെ വിമർശിക്കാനുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടും. അവസാനം വരെ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരുന്നില്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിലർ അവിടെ ഇവിടെ ഇരുന്നൊക്കെ അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യും. നേരിട്ട് പറയുന്നതിനുള്ള ആംബിയറുള്ള ഒരുത്തരും ഇല്ലാത്തതുകൊണ്ടാണ് അതിനി പല ജന്മങ്ങളെ ജനിക്കേണ്ടി വരും. ഒരു ജന്മമൊന്നും പോരാ, എത്രയോ ജന്മം വേണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ തകരാറ്. വളരെ ക്ഷമയോടുകൂടി ഇതിങ്ങനെ ഇതെവിടെ എത്തിച്ചേരുന്നു. അപ്പോൾ മാത്രമേ എൻ്റെ ലേശമായ സിദ്ധാന്തം നമുക്ക് പിടികിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ കൂടുതൽ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു പ്രചോദനമായിക്കൊള്ളട്ടെ അന്വേഷണത്തിനും മനനത്തിനും എന്ന് കരുതിയാണ്. എവിടെ എന്താ കാര്യം? എന്നെ തന്നെ അമ്മാവ ഞാൻ നന്നാകില്ല എന്ന് പറഞ്ഞ പിന്നെ ഇതുകൊണ്ടൊക്കെ എത്ര പ്രയോജനം വരും? എന്നാലും ഒരു പരിശ്രമം എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ ചാർവാകന്റെ അടുത്ത യുക്തിയും പാളിപ്പോയി. ഭാഷകാരനാണ് ശരിയായ ദോഷത്തെ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമുക്ക് നിങ്ങൾ മനസ്സ് വെച്ചാൽ, കാരണം നിങ്ങളെല്ലാവരും എന്നെക്കാളും വിദ്യാഭ്യാസവും വിവരവും ഉള്ളവരാണ്. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ, ആധുനികമായ കാര്യങ്ങളെക്കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കും. ഞാനൊരു പഴഞ്ചനായതുകൊണ്ട് എനിക്കതിന് ഒരുപാട് സമയമെടുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പോരായ്മകൾ പറഞ്ഞാൽ അതിനെല്ലാം നല്ല രീതിയിൽ മറുപടി പറയാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ പരിശ്രമമില്ല, പരിശ്രമം വേറെ ഭാഗത്തായിപ്പോയി. എല്ലാ പരിശ്രമങ്ങളും നല്ലത് തന്നെ, എന്നാലും എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നുണ്ട്. ഇതൊരു വെറൊരു അലങ്കാരമല്ല, വെറൊരു ചടങ്ങല്ല, ഇത് വെറൊരു സമയം കൊല്ലൽ പരിപാടിയല്ല, ഇത് വെറൊരു എൻ്റർടൈൻമെൻറ്റും അല്ല, ഇതൊരു ടൈം പാസ് അല്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നലുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടെടുത്ത് ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണവും വിചാരവും മനനവും നടത്തണം എന്നൊന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഈ പണിയെല്ലാം വിട്ടിട്ട് വേറെ പണിക്ക് പോകുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ഭാഷകാരനിവിടെ എത്ര മനോഹരമായ യുക്തി കൊണ്ടാണ് ചാർവാകന്റെ വാദത്തെ നിഷേധിച്ചത് മനസ്സിലാവും. ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ പിന്നെ ചാർവാകൻ ഓടുന്ന വഴിക്ക് ഒരു പുല്ലുപോലും കുരുക്കത്തില്ല, കുരുത്തിരിക്കില്ല. കാരണം മറുപടി പറയാൻ കഴിയത്തില്ല. എന്തു പറയാൻ? യുക്തിക്കനുസരിച്ച് മറുപടി പറയാൻ കഴിയത്തില്ല. ഇന്ന് ചേതാവത പ്രതിപാദി ധർമ്മയോ ഉപലബ്ധിർഭവതി. അതുകൊണ്ട് പ്രതിപാദി ധർമ്മമാണ് ഉപലബ്ധി എന്ന് നിങ്ങൾക്കൊരിക്കലും സമർത്ഥിക്കാൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ ചൈതന്യം ശരീരധർമ്മമാണ് എന്ന് സമർത്ഥിക്കാൻ കഴിയത്തില്ല. ചൈതന്യത്തിന് സ്വതന്ത്രമായ അസ്തിത്വം ഉണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ലെങ്കിൽ നിങ്ങളത് തെളിയിക്കും, ഞാൻ തെളിയിച്ചു കഴിഞ്ഞു യുക്തിക്ക് എന്നാണ് ഭാഷകാരൻ പറയുന്നത്. അപ്പൊ ഈ അധികരണം കുറച്ച് നീണ്ടുപോയി. ഇത് കാരണം നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഇതിന് എതിരെ നിൽക്കുന്നത് ശുദ്ധ ഭൗതികവാദിയാണ്. ഒരു തരത്തിലും കോംപ്രമൈസിന് തയ്യാറല്ലാത്ത ഭൗതികവാദി. അതിന് ചർവാകൻ അതിൻ്റെ പ്രതീകമാണ്. ഇന്ന് അദ്വൈത സിദ്ധാന്തം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെയാണ്. വെല്ലുവിളി എന്ന് വെച്ചാൽ വെല്ലുവിളിക്കുന്നു. മറുപടി പറയാൻ കുറച്ച് മതപ്രഭാഷകർ മാത്രമേ രംഗത്തുള്ളൂ. അവിടെയാണ് തകരാറ് പറ്റുന്നത്. കഴിവുള്ളവർ രംഗത്തുന്നില്ല. അപ്പൊ അതിനും മറുപടി പറയുന്നതിനുള്ള കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മളെയൊക്കെ കാലം കഴിഞ്ഞു പോയി, നീ നിങ്ങളുടെ കാലമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്.